എന്താണ് അതല്ല. ഇപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് വ്യക്തമായി ധരിക്കേണ്ടതാണ്. വിഷയങ്ങളെ നേരിട്ടുകൊണ്ടേ അതൊന്നുമല്ല. ഇതനുസരിച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസ് വളരെ കുറവാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആ ഭാഗം പുള്ളിക്ക് അറിയത്തുമില്ല, പഠിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഇമോഷണൽ ഇന്റലിജൻസ് ഇമോഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്. ആ അവിടെ പ്രശ്നം ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാനുള്ള ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ പഠനകാലത്ത് ഇവിടെ മാസ്റ്റർ പാർട്ടി പഠിച്ചുകൊണ്ടിരുന്ന ആ രോഗിയൊക്കെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ എത്തിട്ട് ഇതിന് പെർമിഷൻ കിട്ടാതെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് ഭയങ്കര മണ്ടത്തരമാണ്. അതേതന്നെ യുവന്മാരെ ഉപയോഗിക്കാനറിയാം. ഇപ്പൊ നമ്മുടെ ശുഭനാഥസ്വാമി എന്താ ചെയ്യുന്നത്, യുവന്മാരെ ഉപയോഗിക്കുക. ഇപ്പൊ ഇവിടെ മണ്ണിടുന്നത് വരെ കളക്ടർ അനുഭവത്തോടു കൂടി അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. മനസ്സിലായ ഇത് ഈ പറയുന്നതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഏത് അവരെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. കാരണം അവരെന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ ഓപ്പർച്യൂണിസ്റ്റിക് പൊളിറ്റീഷ്യൻസ് ആണ് ആര്, ഇത്തരം ആൾക്കാർ. നമ്മളുടെ മൂഢബുദ്ധി കൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് നമ്മളവർ ഉപയോഗിക്കുകയാണ്, പക്ഷെ അവർ നമ്മൾ ഉപയോഗിക്കുകയാണ്. തിരിച്ചാ സംഭവിക്കുന്നു. അത് നമുക്ക് തിരിച്ചറിയുന്ന അല്ല, അതൊക്കെ മറ്റൊരു വശം ഞാൻ പറയാണ്. നമ്മള് അവരെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കാരണം അതിനുള്ള കാലിബർ നമുക്കില്ല, സന്യാസിമാർക്കില്ല, എനിക്കോ വേറൊരാൾക്കോ ഇല്ല, ഒരു പൊളിറ്റീഷ്യന്റെ കാലിബർ ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു നമ്മളവരെ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും തിരിച്ചാ സംഭവിക്കുന്ന എന്താണ്? ഏത് രാഷ്ട്രീയക്കാരനായാലും പഠിച്ച രാഷ്ട്രീയക്കാരൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അവർ നമ്മളെ ഉപയോഗിക്കത്തുള്ളൂ, തിരിച്ച് നമ്മളെ ഉപയോഗിക്കും. അപ്പോ അതിന്റെ കോട്ടവും നേട്ടവും ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ കോട്ടങ്ങൾ സംഭവിക്കും, അവർക്കതിന്റെ നേട്ടങ്ങൾ സംഭവിക്കും. അതാണത് സംഭവിക്കുന്നത്. അപ്പോ കാരണം അവർക്കതറിയാം എങ്ങനെയാണ് പ്രസ്ഥാനത്തെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള അവർക്കല്ല. പിന്നെ നമ്മൾ കാണുന്ന എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ വലുതായി കാണും. കാരണം നമുക്ക് അത്ര ചിന്തിക്കാനുള്ള ശേഷിയുള്ളൂ. നമ്മുടെ ചിന്താശേഷി എന്ന് പറയുന്നത് വളരെ ഒരു പിന്നെ പരിമിതമാണ്. അതായത് അവര് നമ്മളെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായും നമുക്ക് ഇട്ട് വരുന്ന ചെറിയ ചെറിയ അപ്പക്കഷ്ണങ്ങള് നമ്മൾ വിചാരിക്കും അമൃതാണ്. അവിടെ അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോ ഈ ഉപയോഗിക്കുക എന്നുള്ള ആശയം തന്നെ എന്താണ് അടിസ്ഥാനപരമായി ഇവരോടൊന്നും നമുക്ക് സാധിക്കില്ല, അസാധ്യമാണ്. അതിനുള്ള കാലിബർ ഇല്ലാത്തതുകൊണ്ട് ഒരു സന്യാസി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവനെന്താ ഇതിനെ കുറിച്ചൊക്കെ വിവരമുള്ളത്? യാതൊരു വിവരമില്ല. അപ്പോ അത് സാധിക്കില്ല. പിന്നെ നമ്മള് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ പൂർണ്ണമായും വിധേയമായി കൊടുത്താൽ അവര് ചെറിയ അപ്പക്കഷ്ണങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് മനസ്സിലായ അത് നമ്മൾ കൂടുതലും നമ്മൾ എത്രമാത്രം അവരോട് വിധേയപ്പെടുന്നോ അതിനനുസരിച്ചിട്ടാണ്. എന്തുകൊണ്ട്? നമ്മള് സന്യാസി, അവര് രാഷ്ട്രീയക്കാർ. അപ്പോ ആ രീതിയിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ചില അപ്പക്കഷണങ്ങൾ കിട്ടും, അവർക്ക് ചില അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. ഉണ്ടാകുന്നു ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. അവരെപ്പോഴും അത് ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് ഏത് രാഷ്ട്രീയം, ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്. എന്താണ് നമ്മൾ അവരെ ഉപയോഗിക്കുന്നു എന്ന് ധരിക്കരുത്, അത് അബദ്ധമാണ്. അവരുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ അവർ നമ്മളെയാണ് ഉപയോഗിക്കുന്നത്, അല്ല നമുക്കൊരിക്കലും അവരെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് അവരുടെ ടാറ്റിക്സാണ്, അവരുടെ സ്ട്രാറ്റജി വേറെയാണ്, ഈ നമ്മുടെ സ്ട്രാറ്റജി വേറെയാണ്. അപ്പൊ അവരുമായിട്ട് അങ്ങനെ പറ്റില്ല. ഇപ്പൊ അത് നിക്കട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് അതിനെ കുറിച്ച് പറഞ്ഞു. അത് പ്രപഞ്ചത്തെ മനീഷിയെ പോലെ കാണാൻ കഴിയില്ല, ജാഗ്രതയിലാണ് ഉണർന്നു വരുമ്പോൾ, സമാധിയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ അറിയാം മരീചിക്ക പോലെ. സമാധിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബോധം ഉണ്ടായിരിക്കണം. പുരുഷനെ കുറിച്ച് അദ്വൈതയ്ക്ക് അഹം ബ്രഹ്മാസ്മി എന്ന ബോധവും. ഏത് വിഷയത്തെയാണോ ധ്യാനിക്കുന്നത് യോഗി, ആ വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവും. എന്നാ പോയിന്റുകൾ എഴുതിയിരിക്കുന്നു ണ്ടോ, ശ്രദ്ധിച്ചോ. ഇന്നലെ രാത്രി 1:30 ഞാൻ ബൈക്ക് കൊടുത്തോണ്ട് പോകുന്നു. അപ്പൊ ഇന്നലെ ഉറങ്ങിയില്ല, അതുകൊണ്ടാ ഇന്ന് ബുദ്ധി കുറച്ച് തെളിഞ്ഞിരിക്കുന്നു. ഏത് വിഷയത്തെയാണ് ധ്യാനിക്കുന്ന യോഗി, ആ വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമുണ്ടോ, ആ ബോധം നശിക്കുന്ന അസംപ്രജ്ഞാത സമാധി പോകത്തില്ല. ആഴമേറുന്ന ആഴി ഒരു സമൂഹ പ്രാർത്ഥനയാണ്. സംഭവിച്ചു കഴിഞ്ഞതല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യം. കാവ്യഭാഷയിൽ ഭക്തി കൊണ്ട്, ജ്ഞാനം കൊണ്ട്, യോഗം കൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങയിൽ വിലയം പ്രാപിക്കണം, പരമാത്മാവ് എല്ലാവരും വിലയം പ്രാപിക്കണം, ദൈവമേ കാത്തുകൊള്ള ആശ്രമം ആഗ്രഹം പ്രകാശം ഭൗതികമാവാം. പ്രകാശം ഭൗതികമാവാം, മിഞ്ഞാമിനിന്റെ ആവാം, സൂര്യേന്ദ്ര വിളക്കുകളുടെ ഒക്കെ ആകാം. കണ്ണടച്ചാൽ അകത്ത് കാണാൻ കഴിയില്ല ഒരാൾ ധ്യാനിക്കുമ്പോഴുള്ള അവസ്ഥ തുടങ്ങുകയാണ്. പ്രകാശത്തെ അതായത് സ്മരണ ഉണ്ടാകാം, അത് സംഭവിക്കാം. ദീപം നോക്കി നോക്കി കണ്ണടച്ചാൽ പുറമേയുള്ളതല്ല കാണുന്നത്, അനന്തര ഫലമായി നമ്മുടെ ബ്രെയിൻ സൃഷ്ടിക്കുന്ന കാഴ്ച കാണാം. നമ്മുടെ അനുഭവത്തെ മറ്റൊരു തരത്തിൽ മനസ്സിലാക്കണം. സബ്ജക്റ്റീവ് അല്ല ഒബ്ജക്റ്റീവ് ആയും അറിയാം. എക്സ്പീരിയൻസ് അതായത് സ്വപ്നം പോലും സബ്ജക്റ്റീവായി കാണാം. അതുകൊണ്ട് എക്സസൈസ് ചെയ്താൽ പ്രത്യേകം മനസ്സിലാക്കാം. പ്രകാശം ധ്യാനിക്കുമ്പോൾ ഉള്ളിൽ പുറത്ത് ഭാവന ചെയ്തതേ വരികയുള്ളൂ. യോഗി പുതിയത് ആയി ഒന്നും കാണുന്നില്ല. ബന്ധമില്ലാത്തത് വരില്ല. അതായത് ധ്യാനിക്കുന്നത് അതിന്റെ സാക്ഷാത്കാരമാണ് ഉണ്ടാവുന്നത്. അന്യം ഇല്ല. ലക്ഷ്മിയെ ധ്യാനിച്ചാൽ മറ്റൊന്നിനെ കാണാൻ കഴിയില്ല. ആ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് നമ്മളെ ധ്യാനിക്കുമ്പോൾ പ്രകാശമായിട്ടല്ല ധ്യാനിക്കുന്നത്. യോഗ സാധനയുടെ ഫലമായി പറയാം. വിഷ്ണുവിനെ ധ്യാനിച്ചാൽ വേറെ വല്ലതും കണ്ടാൽ ധ്യാനത്തിന്റെ ഫലമല്ലത്, അത് ഭ്രാന്തി ദർശനമാണ്. സാധനയ്ക്ക് അനുസരിച്ച് സാധ്യം. യോഗ ശാസ്ത്രം മുഴുവൻ അല്ലെങ്കിൽ അടിത്തറ തകർന്നു പോകും. അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ പുരുഷന്റെ ജ്ഞാനം ശരിയായ വഴിയാണ്. യോഗം അംഗീകരിച്ച വഴിയല്ല. മൃതംഗ തുടിതാളങ്ങൾ ഹരിനാമകീർത്തനത്തിൽ കേട്ടിട്ടുണ്ട്. നാദാനുസന്ധാനം അഭ്യാസം ചെയ്തയാൾ ശബ്ദത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ ശബ്ദം വിലയം പ്രാപിക്കുമ്പോൾ സമാധി. കുണ്ടലിനി പോലെയുള്ള ശാസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ തന്ത്രശാസ്ത്രങ്ങളൊക്കെ പറയുന്നു, സാധനയും സാധ്യവുമായി ബന്ധപ്പെടാതെ, അതായത് ശാന്തി കർമ്മത്തിൽ വേദാളം പ്രത്യക്ഷമായാൽ അത് ഭ്രാന്തി ദർശനം എന്നറിയും. ധ്യാനം സമാധിയിൽ അവസാനിക്കണം. ബ്രഹ്മകുമാരി പ്രകാശമായി ധ്യാനിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ബ്രെയിൻ ഉണ്ടാക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും അനുഭവങ്ങളുമാണ്. കുണ്ടലിനി ശക്തി ഉണ്ടെന്നും അത് താഴെ മൂലാധാരത്തിൽ നിന്ന് എല്ലാ പടികളും കടന്ന് അങ്ങനെ പരമാവധി ചെല്ലുമ്പോൾ ഭാവനയെ കൊണ്ടുവരുന്നത് ന്യൂറോ സയൻസ് പറയുന്നത് മനസ്സിലാക്കാം. ബ്രെയിൻ ഉണ്ടാക്കിത്തരുന്ന അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെ ആരും നിഷേധിക്കുന്നില്ല. നമുക്ക് ബോധം നഷ്ടപ്പെട്ട ശരിക്കും അദ്വൈതത്തിന് യോഗി ഹഠയോഗം ലയോഗം നാദയോഗം എല്ലാ യോഗങ്ങളിലും ഉള്ളിൽ അനുഭവം ഉണ്ടാകും. എന്നാൽ ബ്രെയിൻ ഉണ്ടാക്കുന്ന എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നർത്ഥം. എന്നാണ് പരമാർത്ഥം. എനിക്ക് ബോധം നഷ്ടപ്പെട്ടു, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തി ബ്രെയിൻ റിലേറ്റഡ് ആണ് എന്ന് ബോധ്യപ്പെടാൻ ഒരു സംശയത്തിനും ഇടവില്ലാതെ അത് വെളിപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 1, 2, 3 അങ്ങനെ 7 പടിയും കഴിഞ്ഞ് അനുഭവം സത്യം തന്നെ, അത് തലച്ചോറിന്റെ പണിയാണ് എന്ന് തിരിച്ചറിയുക, അതാണ് ശരിക്കുള്ളത്. അനുഭവം ശരി എങ്ങനെ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഒരു യോഗശാസ്ത്രവും പോരാ. ശൂരനാട് കുഞ്ഞമ്പിള്ളയുടെ മകൻ ശൂരനാട് രാജശേഖരന്റെ ഗ്രന്ഥങ്ങൾ ലേഖനങ്ങൾ വായിച്ചാൽ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ശൂരനാട് രാജശേഖരനല്ല, അയാളെ രാഷ്ട്രീയക്കാരനാണ്. ആണോ? DCC പ്രസിഡന്റ് പോലെ അവത്തൊന്നും ഒഴിവെക്കരുത്. ഇത് രാജശേഖരൻ എന്നയാൾക്ക് ശൂരനാടൊന്നുമില്ല, ഡോക്ടർ രാജശേഖരൻ. ശൂരനാട് രാജശേഖരൻ എന്ന് പറയുന്നത് അയാള് ശൂരനാട്ടുകാരൻ തന്നെ, അയാളൊരു രാഷ്ട്രീയക്കാരൻ. അയാൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട് കേട്ടോ. അയാളും ഡോക്ടർ രാജശേഖരനാണ്. അയാളുടെ പുസ്തകങ്ങൾ വളരെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ വളരെ സഹായിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ് സ്വദേശത്തും വിദേശത്തും പഠിച്ച ആളാണ് വിശ്വസ്. ഒരു ഉണ്ടാകും ഞാൻ വായിച്ചിട്ടില്ല. ആരെഴുതിയെന്നുള്ളവിടെ നോക്കണം. ബ്രെയിനിനെ കുറിച്ച് ഒരു ലൈബ്രറി നിറയ്ക്കാനുള്ള പുസ്തകങ്ങളുണ്ട്, എഴുതി ഇട്ടിട്ടുണ്ട്. പക്ഷെ പല പുസ്തകങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്തില്ല, വായിച്ചാലേ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരുപാട് സാങ്കേതിക ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പിടിയും കിട്ടത്തില്ല. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ളത് നമുക്കിത് പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ് സ്വദേശത്തും വിദേശത്തും പഠിച്ച ആളാണ്. ധർമ്മവിശ്വാസിയുമാണ്. രാമകൃഷ്ണന്റെ സമാധിയുടെ വിശദീകരണം പ്രസിദ്ധീകരിച്ചില്ല. അനുവദിച്ചാൽ, അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചാൽ കൊള്ളകം സംഭവിക്കാമെന്ന് ഉള്ളതുകൊണ്ട് കേരള ഗവൺമെന്റ് സഭാ ടിവി പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ ആ വ്യക്തിയെ കാണാൻ പറ്റായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കണ്ടു. ഡോക്ടറായിരുന്നു, ചികിത്സയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഞാൻ എന്ന ഗ്രന്ഥം, ഞാൻ എന്ന ബോധമൊന്നും അങ്ങനെ എന്താണ് ഞാൻ അങ്ങനെ എന്തോ ഒരു പുസ്തകം, നല്ല ബുക്കാണ്. എന്ന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ ഞാനെന്നുള്ള ബോധം എങ്ങനെയാ ഉണ്ടാകുന്നു അതിനെ കുറിച്ചുള്ള ഒരു കാര്യം പുള്ളി പറയുന്നുണ്ട്. എന്താണ് ഈ കോഗ്നിറ്റീവ് സയൻസിനൊന്നും ഇതിന് പൂർണമായൊരു ഉത്തരവില്ല, അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരാള് തീർത്ത് പറയണം ഞാനെന്ന് വെച്ചാൽ ഇന്നതാണ് എന്ന് പറഞ്ഞാലും ശരിയാവത്തില്ല. അതാണ് എന്റെ വ്യത്യാസം. ഈ ഞാനെന്ന് പറയുന്ന സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന് പൂർണമായ ഒരു ഉത്തര സയൻസ് കിട്ടിയെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷെ വേറെ ആരെങ്കിലും പറയട്ടെ ഞങ്ങൾക്ക് അതിന്റെ പൂർണമായ ഉത്തരമുണ്ട് എന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കത്തില്ല. അതാണ് എന്റെ പ്രത്യേകത. അതെന്തുകൊണ്ട് അംഗീകരിക്കത്തില്ല? ആരെങ്കിലും ഒരു സിദ്ധാന്തം പറയാണ് ഞാനെന്ന് പറഞ്ഞാൽ ഇന്നതാണ് അതാണ് എന്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ വയ്യാത്ത എന്തുകൊണ്ടാണ്? അത് സയന്റിഫിക് അല്ല, അതുകൊണ്ട് അവരംഗീകരിക്കാത്ത. ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? അനന്തം. അനന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്ധമില്ലാത്തതെന്നല്ല, അന്ധമില്ലാത്തതെന്ന് വെച്ചാൽ നിത്യം എന്നാണ് അർത്ഥം. നിർവചിക്കാൻ കഴിയാ എന്നുമല്ല. സെൻസസ് കൊണ്ട് അറിയാൻ പറ്റില്ല. നിങ്ങൾ മാത്സ് ഇന്റെ ഇക്വേഷൻസ് എഴുതുമ്പോ എഴുതി വയ്ക്കും ടെൻസ് ടു ഇൻഫിനിറ്റി പഠിച്ചിട്ടുണ്ടോ? സീറോ ടു ഇൻഫിനിറ്റി. ആ എന്നുവെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ലെന്നാണ്. അങ്ങോട്ട് ഇത് കൂടുതൽ അങ്ങോട്ട് അതിനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നീട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത്രയൊക്കെ പറ്റും. ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയും. അങ്ങോട്ട് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ എന്താ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്? ഇവരൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് കാലദേശ വസ്തു പരിച്ഛേദ ശൂന്യം? കാലദേശ വസ്തു അപരിച്ഛിന്ന. അത് അതിന് അതിനെ വ്യാഖ്യാനിക്കും എങ്ങനെയെന്നുള്ളത്. അങ്ങനെ വ്യാഖ്യാനിച്ചു വരുമ്പോ എന്താണ് നമുക്ക് വരുമ്പോ ഇന്നതാണ് എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരു ഒബ്ജക്റ്റീവായ അറിവുണ്ടാകത്തില്ല. മറിച്ച് ആ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരാശയം ഉണ്ടാകും, ഒരു കൺസെപ്ച്വൽ നോളജ് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. ഈ സിദ്ധയോഗത്തിലൊക്കെ അവര് ഓരോ പോയിന്റ്സ് പറഞ്ഞിട്ട് ആ പോയിന്റ്സിലാണ് ഇൻഫിനിറ്റി എന്ന് പോയിന്റ്സ് എന്ന് പറഞ്ഞു അതൊരു ധ്യാനം ചെയ്യാൻ പറഞ്ഞു. പോയിന്റ് എന്ന് പറഞ്ഞ എന്താ? ശരീരത്തിലുള്ള ശരീരത്തിലുള്ള സ്ഥാനത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് അതൊക്കെ ഈ സിദ്ധയോഗത്തിലെ ഒരു മിസ്റ്റിക് വഴികളാണ്. മിസ്റ്റിക് വഴികളെന്ന് വെച്ചാൽ അതൊന്നും ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ചില വ്യക്തികളുടെ ക്ലെയിമാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് ഒരിക്കലും വെരിഫയബിൾ ആയ ഒരു നോളജ് അല്ല. അത് എല്ലാം എന്താണ്, ഒരു വ്യക്തിയുടെ അനുഭവത്തെ നമ്മൾ വിശ്വസിക്കുന്നതാണ്, നമ്മളതിനെ വിശ്വസിക്കേണ്ടി വരും. എന്നുവെച്ചാ അതൊക്കെ ഒരു ഫെയ്ത്ത് സിസ്റ്റമാണ്. ഫെയ്ത്ത് എന്ന് വെച്ചാ ഒരാൾ പറയണേ ഞാൻ ഭ്രൂമധ്യത്തിൽ ധരിച്ചപ്പോ ധ്യാനിച്ചപ്പോ എനിക്ക് ഇൻഫിനിറ്റ് ആയ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു. ആ സംഭവിച്ചു എന്ന് പറയുന്ന കാര്യത്തെ നമ്മള് എന്ത് ചെയ്യണം, അതിനെ വിശ്വസിക്കണം. നമ്മളതിനെ വിശ്വസിക്കാത്തല്ല, ലോജിക്കല്ല, വെരിഫയബിൾ അല്ല, ഒന്നുമല്ല, അതൊരു ക്ലെയിം മാത്രം ഒരു വ്യക്തിയുടെ. അതില് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ശരി, അപ്പൊ അത് അങ്ങനെ നമുക്ക് വിശ്വസിക്കാനുള്ള റൈറ്റ് ഉണ്ട്, വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതിനെ ഭക്തി എന്ന് പറയാം. അല്ലാതെ അതിനകത്ത് വരെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ, എന്താണ് അത്തരം സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഒരാൾ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും നമുക്കതിനെ അംഗീകരിക്കാനോ നിഷേധിക്കാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല. അതങ്ങനെ ഇരിക്കും ഒരാളുടെ ഒരു പ്രത്യേക. പിന്നെ ആ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ഞാനൊരു വിശ്വാസിയാണ്, വിശ്വസിച്ചില്ലെങ്കിൽ അയാളുടെ അനുഭവം കിട്ടാനുള്ള ഒരു ചാൻസ് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ എന്നാണ് അവർ പറയുന്നത്. അദ്വൈതികൾക്ക് പറയും പോലെ ശ്രദ്ധ, നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഈ പറയുന്നതിന് വിശ്വസിക്കണം, വിശ്വസിച്ചതിന് ശേഷം ഞാൻ പറയുന്നതൊക്കെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവസാനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോ അതിനാൽ ഒരു മൂക്കു മുടിച്ച ഗുരുവിന്റെ കഥ കേട്ടിട്ടുണ്ട്, അതുപോലെ കേട്ടിട്ടുണ്ടോ മൂക്കു മുടിച്ച ഗുരുവിന്റെ കഥ? ആ എന്നാ അതൊന്ന് പറഞ്ഞു തരാം, കേട്ടിട്ട് അതറിഞ്ഞിരിക്കണം. പിന്നെ ഒരാള് ബ്രഹ്മജ്ഞാനം തേടി ഒരു ആശ്രമത്തിൽ പോയി. അപ്പൊ അവിടെ എല്ലാരും മാസ്ക് വെച്ചിരിക്കുകയാണ് ആശ്രമത്തിലെല്ലാരും. വേണമെന്ന് പറഞ്ഞ് ചുരുക്കി പറയാണ് കേട്ടോ, വിശദമായി പറയേണ്ട കഥയാണ്, ചുരുക്കി പറയും. ഇയാളെന്ന് അപ്പൊ അവിടെ വലിയ ആശ്രമങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഗുരു അകത്തായിരിക്കും പുറത്തൊരാളിരിക്കും. ബ്രഹ്മജ്ഞാനത്തിന് ശരി ശരി എന്നാ ഗുരുവിനെ കാണാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടെന്ന് ഗുരുവിന്റെ അടുത്ത് നിന്ന്. അപ്പൊ ഗുരു മാസ്ക് വെച്ചിട്ടുണ്ട് അവിടെ ചെന്നിരുന്നു. അപ്പോ ചെന്താ വേണ്ട ബ്രഹ്മജ്ഞാനം, ശരി ബ്രഹ്മജ്ഞാനമാണെങ്കിൽ അത് കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇവിടെ വന്ന് കണ്ടോ, എല്ലാരെയും കണ്ടോ മാസ്ക് വെച്ചിരിക്കുന്നുണ്ട്, എല്ലാരും മാസ്ക് ഉണ്ട്, എല്ലാ ബ്രഹ്മജ്ഞാനം കിട്ടിയവരാണ് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, ഗുരുവിന് ബ്രഹ്മജ്ഞാനം ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ടോ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത്. അപ്പോ ഇയാള് പറഞ്ഞു, ഇതുവരെ ഇയാള് പലയിടത്തും പോയി ചോദിച്ചിട്ടുണ്ട് ആരോടെങ്കിലും ബ്രഹ്മജ്ഞാനം കിട്ടിയെന്ന്, ആരും പറഞ്ഞിട്ടില്ല, തറപ്പിച്ചതുപോലെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ഈ ഗുരുവാണ് പറഞ്ഞു ബ്രഹ്മജ്ഞാനം കിട്ടിയത്. എന്നാ പിന്നെ ഇവിടുന്ന് തന്നെ ഇനി ബ്രഹ്മജ്ഞാനം വായിച്ചിരുന്ന ശരി, രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിലെല്ലാം റെഡിയായിട്ട് വന്നു പറഞ്ഞു. അപ്പോ വന്നു, വന്നപ്പോ പറഞ്ഞു, ശരി ഇന്ന് നിനക്ക് ബ്രഹ്മജ്ഞാന ദീക്ഷ തരാൻ പോവുകയാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്, നിന്റെ മൂക്ക് മുറിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ബ്രഹ്മജ്ഞാനത്തിന് മൂക്ക് മുറിക്കണോ? നോക്കിവിടെ ഇത്രയും പേരുണ്ട്, മൂക്ക് പിടിച്ചവരാണ്, അതാണ് ഇവർ ഈ മാസ്ക് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ബ്രഹ്മജ്ഞാനം കിട്ടിയവരാണ്. മനസ്സിലായി? ഇത് പണ്ട് ഞാൻ കരുണാഗുരുവിന്റെ അവിടെ ചെന്നപ്പോ കരുണാഗുരു എന്നോട് നേരിട്ട് പറഞ്ഞു, അതായി ഇരിക്കുന്ന മുഴുവൻ പേരും ബ്രഹ്മജ്ഞാനം കിട്ടിയവരാണ് എന്നോട് പറഞ്ഞാണ്. അതെ. അപ്പൊ ഇയാളും പറഞ്ഞു ഇവർക്ക് എല്ലാവർക്കും ബ്രഹ്മജ്ഞാനം കിട്ടിയാണ്. അപ്പൊ ഇവിടെ മൂക്ക് പോയാലെന്തോ ബ്രഹ്മജ്ഞാനം കിട്ടുമല്ലോ, ബ്രഹ്മജ്ഞാനം കിട്ടുമല്ലോ, എന്നാ പിന്നെ മുറിക്കാന്ന് വിചാരിച്ചു. ഉടനെ ഗുരു എന്ത് ചെയ്തു, കത്തിയെടുത്ത് ഇയാളെ മൂക്കങ്ങ് മുറിച്ചു. ഉടനെ തന്നെ ബ്ലഡ് വന്ന് മരുന്ന് വെച്ച്. ആ പെട്ടെന്ന് അയാൾക്ക് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, മൂക്ക് കുറിച്ച വേദനയും ബ്ലഡും ഒക്കെ. അകം മരുന്നൊക്കെ വെച്ച് കിട്ടി, എല്ലാം ശരിയായി. ഇയാളിങ്ങനെ നോക്കി, എനിക്ക് ബ്രഹ്മജ്ഞാനം കിട്ടിയോ നോക്കിയപ്പോ കിട്ടിയില്ല, ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടില്ല. ഉടനെ ഇയാള് പുറത്തിറങ്ങി മറ്റുള്ളവരൊക്കെ നോക്കി, ഇത്രയും പേർക്കും ബ്രഹ്മജ്ഞാനം കിട്ടി. കാരണം എന്തുകൊണ്ട്? എല്ലാരും മാസ്ക് വെച്ചിട്ടുണ്ട്. എനിക്കെന്താ കിട്ടാത്ത? അടുത്ത ശിഷ്യനോട് ചോദിച്ച്, എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായില്ലല്ലോ. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താ മാസ്ക് ഇത് വെച്ചോ. മാസ്ക് വെച്ച് വീണ്ടും ഇയാൾ ചോദിച്ചു, എന്താ എനിക്കെന്താ ബ്രഹ്മജ്ഞാനം കിട്ടാത്ത? അവർ പറഞ്ഞ്, ഞങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. ഈ ഗുരു പറഞ്ഞു, ഞങ്ങൾ വന്നു മൂക്ക് പിടിച്ച്, ഞങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം കിട്ടിയില്ല. ആ അപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യാനോ? ബ്രഹ്മജ്ഞാനം കിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ നമ്മൾ അറിഞ്ഞാ മതി ഈ രഹസ്യം. പുറത്താരോ അറിയില്ല. ഇനി ആര് ചോദിച്ചാലും എന്ത് പറയണം? ബ്രഹ്മജ്ഞാനം കിട്ടിയെന്ന് പറയാം. എന്തായാലും മൂക്ക് പോയി. അപ്പൊ അവിടെയുള്ള മുഴുവൻ പേരും എന്തായി? ബ്രഹ്മജ്ഞാനം. ഇതാണ് ഈ ബ്രഹ്മജ്ഞാനത്തിന്റെ പരമ്പര എന്ന് പറയുന്നത്. മനസ്സിലായോ? വിശാലം എനിക്ക് മനസ്സിലായി. ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് മാസ്ക് ആണെന്ന് മനസ്സിലായി. ഇയാളും മാസ്ക് വെച്ച്. പിന്നെ അടുത്ത് വരുന്ന ആളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഇയാളാണ്. ഇവിടെ ബ്രഹ്മജ്ഞാനം ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയോ? അതെ, എനിക്ക് കിട്ടി. അതൊന്ന് ഗുരുവിന്റെ അടുത്ത് പോകണം. വിളിച്ചോണ്ടും മൂക്കും മുറിക്കും, ഇയാൾ മാസ്ക് വെച്ചോളൂ. പറഞ്ഞ എന്തായാലും മൂക്ക് പോയി, ഇനി ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, അതങ്ങനെ ഇപ്പൊ നോക്ക്, ഇപ്പോ മുട്ടയടിച്ചവരെ കണ്ടാ തിരിച്ചറിയാം. എന്തേ മുട്ടയടിച്ചിരിക്കുന്നു അറിയാം, മുടി വളർത്തിയാണ് കണ്ടാ തിരിച്ചറിയാം. ഈ ബ്രഹ്മജ്ഞാനം ഉള്ള ഒരാൾ ഉണ്ടെന്ന് തന്നെ എനിക്ക് കിട്ടും. കണ്ടാ എങ്ങനെ തിരിച്ചറിയില്ല? പിന്നെ എങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറയുന്നു? അല്ല, ഇപ്പൊ ഈ പറയുന്ന ബ്രഹ്മജ്ഞാനം ഒരാൾക്കുണ്ടെന്ന് വെച്ചാൽ ഈ സ്വാമിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയും? എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയാൻ തടയാളം. പിന്നെ ഞാൻ ഇതുവരെ ബ്രഹ്മജ്ഞാനമുള്ളവരെ കണ്ടിട്ടില്ലെന്ന് എങ്ങനെ പറയും? നമ്മളെപ്പോഴും കോമൺ സെൻസോടെ സംസാരിക്കും. കോമൺ സെൻസ് കുട്ടികളെ മനസ്സിലായി. രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായി വേണം. ഒന്നെന്താണ്? ഒന്ന് കോമൺ സെൻസ്. രണ്ടാമത്തെ എന്താണ്? സ്പെഷ്യൽ സെൻസ്. സ്പെഷ്യൽ സെൻസ്, സ്പെഷ്യൽ സെൻസ് സയന്റിഫിക് ആയി മനസ്സിലാക്കുക. കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. സയന്റിഫിക് ആയ അറിവായിരിക്കണം. മറ്റൊന്ന് കോമൺ സെൻസ് വേണം. എല്ലായിടത്തും നമുക്ക് സയന്റിഫിക് നോളജിന്റെ ആവശ്യമില്ല. മനസ്സിലാവും? അപ്പോ അതിന് കോമൺ സെൻസ് മതി. സാധാരണ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. എന്താണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാകണ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ ഇല്ലയോ, അതിന് കോമൺ സെൻസ് വേണം. കാരണം ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞിടത്തോളം ബ്രഹ്മജ്ഞാനമുള്ള ഒരാളിനെ നമുക്ക് കണ്ടറിയാൻ വേറെ അടയാളങ്ങളൊന്നുമില്ല. അതൊരു വിശ്വാസമാണ്. ഒരാളിനെ നമ്മൾ വിശ്വസിക്കുന്നു, ഈ സ്വാമിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് ഈ സ്വാമി വിശ്വസിക്കുന്നു. അങ്ങനെ പരസ്പരം വിശ്വസിക്കുക. അതിന് സംശയം വേണ്ട. അതൊരു കോമൺ സെൻസാണ്. നമുക്ക് വിശ്വസിക്കാം. വിശ്വസിക്കുന്നത് തെറ്റെന്ന്, ബ്രഹ്മജ്ഞാനം ഇല്ലെന്നല്ല ഞാൻ പറയുന്നു. അതൊക്കെ മനുഷ്യന്റെ വിശ്വാസമല്ല. ഞാൻ ഇതുവരെ ബ്രഹ്മജ്ഞാനിയെ കണ്ടില്ലെന്ന് പറയാൻ അതിനടയാളമൊന്നുമില്ല. വിശ്വാസത്തിനപ്പുറം, കാരണം അറിവെന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിൽ ഇരിക്കുന്നതല്ലേ. വേറൊരാൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരാൾക്കും അറിയാൻ പറ്റില്ലല്ലോ. അത് പിന്നെ നോക്കേണ്ടത് എന്താണ്? സ്പെഷ്യൽ സെൻസ്. സ്പെഷ്യൽ സെൻസ് എന്ന് വെച്ചാൽ നമുക്ക് സയന്റിഫിക് ആയി മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പൊ ബ്രഹ്മജ്ഞാനം സയന്റിഫിക് ആയി മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായോ? സയൻസ് കൊണ്ട് മെഷർ ചെയ്യാവുന്നതല്ല. എന്തുകൊണ്ട്? ബ്രഹ്മജ്ഞാനത്തെ സയന്റിഫിക്കായി മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? അത് വെരിഫയബിൾ അല്ല, ഫാൾസിഫയബിൾ അല്ല. ഇങ്ങനെയുള്ള യാതൊന്നും ബ്രഹ്മജ്ഞാനത്തിനില്ല. കാരണം അതൊരു വ്യക്തിയുടെ ഉള്ളിലുള്ള അനുഭവമാണ്. അത് ഫാൾസിഫയബിൾ അല്ല. ബ്രഹ്മമെന്നോ ബ്രഹ്മജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതങ്ങനെ വെരിഫയബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ഫാൾസിഫയബിൾ ആയിരിക്കണം. രണ്ടില് ഈ വെരിഫയബിൾ ആയിരിക്കുക അല്ലെങ്കിൽ ഫാൾസിഫയബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് എന്താണോ, എന്താണ് അതൊരു ഡീമാർക്കേഷനാണ്. ഡീമാർക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീമാർക്കേഷൻ സാറിന് പറയുന്നില്ല, അതിർവരമ്പാണ്. മനസ്സിലായോ? ഡീമാർക്കേഷൻ എന്ന് വെച്ചാൽ ഒരു അതിർവരമ്പാണ്. ഇപ്പോ ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്നത് സയന്റിഫിക് എന്ത് സയന്റിഫിക് അല്ല എന്നുള്ളതിന് ഡീമാർക്കേഷനാണത്. വെരിഫയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സയന്റിഫിക് എന്താണ് സയന്റിഫിക് അല്ല, അതിന്റെ ഡീമാർക്കേഷനാണ്. അപ്പോ ഇതുകൊണ്ട് നമുക്ക് അത് സയൻസിന്റെ വിഷയമല്ല. ബ്രഹ്മം ബ്രഹ്മജ്ഞാനം ഇതൊന്നും സയൻസിന്റെ വിഷയമല്ല. അതുകൊണ്ട് അത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. സ്പെഷ്യൽ സെൻസ് കൊണ്ടും മനസ്സിലാക്കാൻ പറ്റില്ല, കോമൺ സെൻസ് കൊണ്ടും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിത് എങ്ങനെ അറിയുന്നത്? പറയുന്നു എന്താ പറയാൻ വയ്യാത്ത? ഈ സ്വാമി പറയാനല്ലോ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന്. ഞാൻ എന്താ പറയുന്നതിന് എന്താ പാടലുണ്ട്? എന്നിലേ ഇരുന്നതെന്റെ യാവർ കാണാതെയോ എന്നിലേ ഇരുന്നിരുന്ന് ഞാൻ നിർന്നിട്ടുണ്ടേനെ ശരീരത്തിലുള്ള എന്താ അതിനെ അറിഞ്ഞില്ല. അറിഞ്ഞതിന് ശേഷം അത് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അത് എന്നിലേ അത് ഞാൻ എനിക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ. അഥവാ ആരെങ്കിലും പറഞ്ഞാലും പറയാൻ പറ്റത്തില്ല, കാരണം അവരുടെ വേക്കിംഗ് സ്റ്റേറ്റ് കാര്യപ്രപഞ്ചത്തില് ഇതിനോടാ പറയുന്നത്. അത് തന്നെ. ഒരാൾ പറഞ്ഞാലേ ആർക്കും വേണമെങ്കിൽ പറയുക എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം. എന്താണ് ഒരാളിങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്ലെയിം, ഒരാളുടെ ക്ലെയിമാണ്. എന്താണ് അത്? ആദ്യം മനസ്സിലാക്കണം, എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതെന്റെ ഒരു ക്ലെയിമാണ്. അത് മറ്റൊരാള് അതിന് വിലക്കെടുക്കുന്നത്, മുഖവിലക്കെടുക്കുന്നത് അയാൾക്ക് അത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കും, അല്ലെങ്കിൽ തള്ളിക്കളയും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെ ഈ പറയുന്ന അതിനൊരു ഡീമാർക്കേഷൻ ഇല്ല. മനസ്സിലായോ? അതിനെ ഡിമാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു അതിർവരമ്പില്ല. ഏതാണ് ഇത്? സ്പെഷ്യൽ സെൻസ് ആണോ അതോ അല്ലയോ, അങ്ങനെ വേറെ ചെയ്യാൻ പറ്റി. അത് കേവലം വിശ്വാസം മാത്രമാണ്. വിശ്വസിക്കാവരാ. അപ്പോ ഇപ്പൊ ഈ പറയുന്ന പാടലുകളൊക്കെ ആർക്കും പാട്ടുണ്ടാക്കി പറയാം. കവിത സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ആർക്കും പറയാം, കവിത എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള ഈ പറയുന്ന കവിതകൾ ഈ പറയുന്ന തമിഴരോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്വാമിമാരോന്നുള്ളവരല്ല. എന്താണ് ഇരിയട്ടിനെ പോലെയുള്ള കവിതകൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. വേഴ്സ്വർത്തിനെ പോലെയുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എഴുതും. ഇപ്പൊ ആ കവിത എഴുതിയെന്ന് വിചാരിച്ച് അതൊരു കഴിവാണ്. കവിത എഴുതുക എന്ന് പറയുന്ന ഒരു നല്ല കഴിവാണ്. തമിഴ് കൊട്ടേഷൻ പറയുന്നതിനേക്കാൾ അല്ല, പറഞ്ഞോട്ടെ. അത് ഒരാൾ പഠിച്ചിരിക്കുന്ന പറയുന്നതിന് ദോഷമൊന്നുമില്ല. നമുക്കും അറിയാമല്ലോ അങ്ങനെയൊക്കെ തമിഴിലുണ്ടെന്ന്. പറയുന്നതിന് ദോഷമാണ്. പക്ഷെ നമ്മള് ഇതിനെ കുറിച്ചൊരു ബേസിക് നോളജ് ആവശ്യമാണ്. മനസ്സിലായോ? പ്രിലിമിനറി നോളജ് വേണം. അത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെന്നിങ്ങനെ ഒരു അബദ്ധങ്ങളിൽ ചെന്നു പടുകുഴിയിൽ പോയി ചാടിപ്പോകും. ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർട്ടി പ്രസ്ഥാനത്ര ഉപനിഷത് ഗീത ബ്രഹ്മസൂത്രം അതിൽ നിന്ന് കളിച്ചിട്ട് വേണം പുറത്തേക്ക് പോകാൻ. അത് മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്കിങ്ങനെ എല്ലായിടത്തും പോയിട്ട് പറയാം. അത് അത് മനസ്സിലാക്കിക്കൊണ്ടല്ല. ഏത് വിഷയം പറയുന്നത് ഞാൻ ഏത് വിഷയം പറയുന്നത് ഏത് വിഷയം പഠിച്ചിട്ട് പറയുന്നതാണ്, അല്ലാതെ ആ വിഷയം പഠിച്ചുകൊണ്ട് എനിക്ക് എല്ലാ വിഷയവും പറയാൻ പറ്റില്ല. ബുദ്ധിവികാസം ഉണ്ടെങ്കിലേ ഇതൊക്കെ പഠിക്കാൻ പറ്റും. ബുദ്ധിവികാസം ഉണ്ടായാലേ പഠിക്കാൻ പറ്റും. നമ്മളൊരു വിഷയത്തെ കുറിച്ച് ഒരു കോൺഫിഡൻസോടുകൂടി പറയണമെന്നുണ്ടെങ്കിൽ ആ വിഷയം നമ്മൾ പഠിക്കണം, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. അതങ്ങനെ പിടിച്ചേ പറയാൻ പറ്റും. അതിപ്പോ പ്രസ്ഥാനത്രയത്തെ കുറിച്ച് പറഞ്ഞാലും യോഗത്തെ കുറിച്ച് പറഞ്ഞാലും മറ്റെന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ പറയുന്നിടത്തോളം നമ്മൾ കൺവിൻസ്ഡ് ആണ്, കോൺഫിഡൻസോടെയാണ് പറയുന്നതെങ്കിൽ നമുക്കത് പഠിച്ചേ പറ്റൂ, അല്ലായെന്നും ആർക്കും പറയാൻ പറ്റില്ല. ഒരു ബിലീവ് ആണെന്നും ബിലീവ് ചെയ്തിട്ട് നമുക്ക് കോൺഫിഡൻസോ കൺവിൻസോ പറഞ്ഞില്ല, ബിലീവ് കൊണ്ട് അത് പറ്റത്തില്ല. അത് ഫെയ്ത്ത് സിസ്റ്റം തന്നെ വേറെയാണ്. അതുകൊണ്ട് എന്താണ് എന്ത് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയത്? ഇമോഷൻ ഇന്റലിജൻസ് അതിനെ കൂടി അതും പറഞ്ഞ് വേറെ ഇങ്ങോട്ട് പോയി, ഇപ്പോഴാണ് ഇങ്ങോട്ട് പോയി, അതൊക്കെ പോയി. ഞാൻ പറഞ്ഞു വരാമെന്ന കാര്യമാണ്. അതായത് ഇമോഷണലാണ് പക്ഷെ ഇന്റലിജൻസ് ഇല്ല, അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല എന്ന് പറയുന്നത് ഒഴിച്ചാൽ പിന്നെ എന്താണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്? എന്താണ് ഇതിനോടുള്ള സിൻസിയാരിറ്റി അതൊക്കെ വളരെ കൂടുതലുള്ള ആളാണ്. ആര്? അതാണ് ഞാൻ പറഞ്ഞത്. വളരെ വളരെ അധികം അങ്ങനെ ഒരു സിൻസിയാരിറ്റി വേറെ അറ്റാച്ച്മെന്റ് കൂടിയാണ്. അല്ലാതെ എന്തായാലും ശരി, ഒരു എന്താ പറയുന്ന ഒരു നാരോ മൈൻഡ് ആണ് ഈ ഒരു പറയുന്നത്. വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. ദേ വിൽ ഡിസ്ട്രോയ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് അതെന്തോ ആയിക്കൊള്ളോട്ടെ, ഒരു മനുഷ്യന് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റി ആണ് എന്താണ് ഒരു സിൻസിയറിറ്റി. നമ്മളൊരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോ ആ സ്ഥാപനത്തോട് നമ്മൾ സിൻസിയർ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ബേസിക് ക്വാളിറ്റിയാണ്. അത് പിന്നെ അതിലെന്തെങ്കിലും ദോഷമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ദോഷമില്ലാത്തതൊന്നുമില്ല, എല്ലാത്തിനും ദോഷമുണ്ട്. പക്ഷെ ആ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് സിൻസിയറിറ്റി എന്ന് പറയുന്നത് ഇവിടെ വേറെ ഒരു സ്വാമിയിലും ഞാൻ ഇത്രയും പ്രകടമായിട്ട് കണ്ടിട്ടില്ല. ശരിയാണോ? കുറെ കാലം കൂടെ താമസിച്ച ആളാണ്. അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി, ആ സിൻസിയറിറ്റി. പക്ഷെ ഈ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സി അതാ. അതുകൊണ്ടാണ് ഞാൻ ഈ നമ്മുടെ ഞാനൊന്ന് മത്സരിച്ചു നോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിഷ്ഠാരീതിയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അയാൾ എല്ലാ ദിവസവും അദ്ദേഹം എല്ലാ ദിവസവും ചെയ്യും. അതാണ് സിൻസിയാരിറ്റി എന്ന് പറഞ്ഞു. സിൻസിയാരിറ്റി എന്ന് പറഞ്ഞ അതാണ്. വളരെ സിൻസിയർ ആയ 100% എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ സിൻസിയറിറ്റിയാണ്. വേറെ ഒരു ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, മനസ്സിലായോ? വേറെ ഒരു പിന്നെ വേറെ ഒരു താല്പര്യങ്ങളും ഇല്ല. അപ്പൊ അത്ര ഒരു സിൻസിയറിറ്റി എന്ന് പറയുന്നത് വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല, എന്നിലും ഇല്ല. അതെനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഭരണത്തിൽ വന്നപ്പോഴത്തേക്ക് ചില വ്യക്തികളോട് മാത്രം പ്രത്യേക താല്പര്യം വെച്ച് പുലർത്തി അവരെ വിശ്വാസത്തിലെടുക്കുക. താല്പര്യമല്ല അത്, അത് എന്താണ്? വിശ്വാസമാണ്, ഓരോ വ്യക്തികളിലുള്ള വിശ്വാസമാണ്. അപ്പൊ ഇപ്പൊ അല്ല, അത് വ്യക്തികളുടെ വിശ്വാസം. ഈ വ്യക്തികളെ അദ്ദേഹം മാറ്റുന്ന അവസരം വരുമ്പോ ഞാനെല്ലാമായിട്ട് നിന്നായിരുന്നു. അവിടെ പ്രീതാത്മാനന്ദ സ്വാമി വന്നപ്പോ എന്റെ ഇതൊക്കെ പോയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെയാണ് അദ്ദേഹം ഇത് പ്രശ്ന നമ്മള് വിചാരിക്കപ്പോ ഇയാള് അങ്ങനെ മാറ്റും. അതെ, അതൊരു കാര്യമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കള്ളനാണ് പ്രീതാത്മാനന്ദ്, മനസ്സിലായോ? പക്ഷെ അങ്ങനെ ഒരാളിനെ പുള്ളിക്ക് കണ്ടിട്ട് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറഞ്ഞ അല്ല, എന്നെ പോലെ തന്നെ പുള്ളിയും പൂർണ്ണമായും 100% വിശ്വസിച്ചു. അങ്ങനെയുള്ള പ്രശ്നം വരും, ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയാതെ പൂർണ്ണമായും വിശ്വസിക്കും. ഞാൻ അന്ന് സെമിനാരി പഠിച്ചിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നതാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഞാൻ അവിടെ കൊടുത്തത് ആ 10,000 രൂപ ഞാൻ അറിയാതെ സ്വാമിയുടെ കേസ് തീർക്കാനായിട്ട് കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞില്ല. അതിൽ ആ ഒരൊറ്റ പോയിന്റില് അവിടെ ഞങ്ങളുടെ വിശ്വാസത്തിന് തകർച്ച വന്നു. അത് പിന്നെ എനിക്ക് എന്തുകൊണ്ട് സ്വാമിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ശരി, നമുക്ക് അതവിടെ നിർത്താം. സോറി, അതവിടെ നിർത്താം. അടുത്തെന്താണ് ഇതിന്റെ നോട്ട്? ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നാല് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ അനുഭവങ്ങൾ വിലയിരുത്തിയാൽ എല്ലാം ബ്രെയിൻ ഉണ്ടാക്കി തരുന്ന അന്ന് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എല്ലാം അനുഭവമാണ്, പണ്ട് കണ്ടെത്തിയില്ല, ഇപ്പോൾ സുഖം ദുഃഖം ആയി എന്ന്. എന്നാൽ എല്ലാം ബ്രെയിൻ റിലേറ്റഡ് ആണ്. ആനന്ദം തലയിൽ നിന്ന് താഴോട്ട് ഒഴുകും ഒരാള് പറയുക, അല്ലെങ്കിൽ മദ്യസേവയൊക്കെ അങ്ങനെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ്, ശാസ്ത്രം പഠിച്ചിട്ടൊന്നും അല്ല. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ അനുഭവം. ന്യൂറോ സയൻസ് ബ്രഹ്മാണ്ടത്തെ കുറിച്ച് ഈ രഹസ്യം എന്നാലും പുസ്തകത്തിൽ വളരെ ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം പറയുന്നുണ്ട്. അല്ലാതെ ഇത് നമ്മുടെ ഈ പുസ്തകങ്ങളിൽ എന്താണ്, ഈ നമ്മുടെ ഈ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വെറും ഒരു ആത്മീയമായ അനുഭവം എന്നല്ല. ഇത് ന്യൂറോ സയൻസ് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്, ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളും ത്രസിക്കുന്ന ആനന്ദം അനുഭവിക്കുന്നവരെ പുള്ളി നേരിട്ട് കണ്ടിട്ടുണ്ട്, മനസ്സിലായോ? അവരെ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആനന്ദം എന്ന് പറയുന്നത് ഒരാൾക്ക് അനുഭവപ്പെടാം. അതിന് എന്താണോ മറ്റേ യോഗ പ്രാക്ടീസ് വേണമെന്നില്ല, ഈ പറയുന്ന സ്വാമി ആനന്ദമാണ് എല്ലാ അതൊക്കെ വെറുതെ അടിക്കുന്നത്, അതൊരു മാർക്കറ്റിന് വേണ്ടി അടിക്കുന്നത്. അതൊക്കെ പറയാം, അത് അതിന്റെ അപ്പുറം പറയാം. മുഖവിലേക്ക് എടുക്കും അല്ല, ചെമ്പാ ഒരു സാഡ്നസ് ഇല്ലായിരുന്നു. അതല്ല, വന്ന കാലത്തല്ലേ, ആ വന്ന കാലത്ത് ഇങ്ങനെ എല്ലാം എടുത്ത് അതൊക്കെ പറയും. ഇപ്പൊ മനസ്സിലായത് പക്ഷെ അത് ഇവര് പറയുമ്പോഴേ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അമൃത് ഒഴുകുന്നതാണെന്നൊക്കെ പറയുമ്പോ മനസ്സിലായ എന്ന് പറയുന്നതാണ്. ഇത് ന്യൂറോ സയൻസിന്റെ ഇതിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നതും അത്തരം ആൾക്കാരെ കണ്ടതും എന്താണ്. പിന്നെ ഈ പറയുന്ന എന്താണ് പൊണ്ണസ്, ഇതിപ്പോ ഏത് ബുക്ക് സ്റ്റാളാണ് കിട്ടുന്നത്? DC. അവിടെ ചെന്നിട്ട് രാജശേഖരനായുടെ പുസ്തകം, ഡോക്ടർ രാജശേഖരനായുടെ DC കുറെ ബുക്കുകളുണ്ട്, മനസ്സിലായോ? അത് ഈ ബ്രെയിനെ സംബന്ധിച്ച് പറയുന്നു. അത് അതേ സാഹിത്യം എഴുതി, ഇതുകൊണ്ട് അത്രയും പ്രയോജനം ചെയ്തില്ല. ഇത് 2016 പ്രസിദ്ധീകരിച്ചാണ്. ഇത് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഞാനിത് വായിച്ച, പക്ഷെ ഇത് ഇംഗ്ലീഷ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിന്റെ സംഗതി വേറെ. ആ പിന്നെ ബാക്കി അദ്ദേഹത്തിന്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് ഇത് വന്നുകൊണ്ടിരുന്നത്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആധ്യാത്മികമായ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന്റെ ഒരു പ്രത്യേകത എന്താണ്, അതിന്റെ വിശേഷത എന്തൊക്കെയാണ്? എന്താണ് അതിന്റെ സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? സ്വപ്നത്തെയാണ്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല, മനസ്സിലായ ഞാനിപ്പോ പറയുന്നു, ഞാൻ പറയണു എന്താണോ ഈ പുസ്തകം ഞാൻ വായിച്ചു, എന്താണോ ദി ടെൽ ടെയിൽ ബ്രെയിൻ എന്ന് പറയുന്നത്, ഈ പുസ്തകം ഞാൻ വായിച്ചിട്ട് ഞാൻ പറയുന്നത് ഈ പുസ്തകം വലിയ കടുകട്ടിയാണ് എന്ന് പറയുന്നു. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ, എന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഡിസ്ക്രിപ്ഷൻ? എന്താണ് ഡിസ്ക്രിപ്ഷൻ? ഡോക്ടർ അതിന്റെ വിവരണം, ഞാൻ പറയാണ് ഇത് വളരെ ടഫാണെന്ന് പറയുന്നത് എന്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പൊ ഈ സ്വാമി വായിച്ചിട്ട് പറയും ഇത് വളരെ സിമ്പിളാണ് എന്ന് പറയും. ഇതിനാണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, സബ്ജക്റ്റീവ് എന്ന് പറയുന്ന സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം, സബ്ജക്റ്റീവ് മൊറാലിറ്റി, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് നമുക്ക് പറയാം വ്യക്തിനിഷ്ഠമായ കാഴ്ചപ്പാട്. ഇതിന്റെ ഒരു സവിശേഷത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആത്മീയ അനുഭവങ്ങളും മനസ്സിലായോ, ആരെവിടെയൊക്കെ എന്തൊക്കെ ആത്മീയ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ എല്ലാ അനുഭവങ്ങളും സബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, എന്താണ് ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? ഇത് ഗ്ലാസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. എന്തുകൊണ്ട്? ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വേറെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല, അഭിപ്രായ വ്യത്യാസം വരാൻ പാടില്ല. ഒബ്ജക്റ്റീവില് അഭിപ്രായ വ്യത്യാസമില്ല. ഗ്ലാസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും പറയുന്നത് ഗ്ലാസ് ആണെന്ന്, അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. മനസ്സിലായോ? പിന്നെ ഇത് ഞാൻ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെരിഫയബിൾ ആണ്. ഇനി ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയാ കയ്യിലെടുത്ത് നോക്കാം. അപ്പൊ ഇത് എന്താണ്? ഒബ്സർവബിൾ ആണ്, വെരിഫയബിൾ ആണ്. അങ്ങനെ എന്താണ് എല്ലാവർക്കും ബോധ്യപ്പെടാമെന്നുള്ള എക്സ്പീരിയൻസ് അല്ല ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. ആധ്യാത്മികമായ എല്ലാ അനുഭവങ്ങളെ കുറിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാലും, വൈകുണ്ഠം എന്ന് പറഞ്ഞാലും, കൈലാസം എന്ന് പറഞ്ഞാലും, അത് മാത്രമല്ല, ഇപ്പോ ഈ സ്വാമി പറയണം എനിക്ക് ഇന്നലെ അസഹ്യമായ ചൊറിച്ചിലായിരുന്നു എന്ന് പറയണം. ഈ അസഹ്യമായ ചൊറിച്ചിൽ എന്ന് വെച്ചാൽ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഒരിക്കലും അത് എത്രയൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞാലും എനിക്കൊരിക്കലും അത് മനസ്സിലാകത്തില്ല. മനസ്സിലാവൂ? പിന്നെ എനിക്ക് പണ്ട് ചൊറിച്ചിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വിഷയത്തിൽ നമ്മള് ബാഹ്യമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഊന്നി ചിന്തിക്കുകയോ പറയുകയോ സംസാരിക്കുകയോ ചെയ്യുക എന്നാണ്. ഒബ്ജക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത്. അതുപോലെ തിരിച്ചും പറയാം, ബി സബ്ജക്റ്റീവ്, സ്വന്തം അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയും, അത് സബ്ജക്റ്റീവാണ്, അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്. പക്ഷെ അത് സിനിമയാണെന്നുള്ളത് ഒബ്ജക്റ്റീവാണ്. കാരണം എല്ലാവർക്കും അഭിപ്രായം ഉണ്ടെന്താണ്? അത് സിനിമയാണ്, അത് ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ പറയാണ് അതിലെ മോഹൻലാലിന്റെ അനുഭവം വളരെ മോശമാണെന്ന് പറയുന്നത് എന്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഉണ്ടാകുന്ന വേദനയുടെ തീവ്രത, വേദന എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും. വേദന എന്ന് പറയും, കാരണം അത് ഒബ്ജക്റ്റീവാണ്. പക്ഷെ എന്റെ വേദന കടുത്തതാണെന്ന് പറഞ്ഞാൽ അത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. എന്റെ വേദന നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല, പക്ഷെ വേദനയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് ഒരു അറിവുണ്ടാവും, വേദന അത് ഒബ്ജക്റ്റീവാണ്. പക്ഷെ എന്റെ വേദന അതിന്റെ തീവ്രത എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. അപ്പൊ ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒരാൾക്കും അത് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഈവൻ ഒരു കണ്ണ് കാണുന്ന നിറം പോലും, അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറഞ്ഞത്, നിറത്തിന്റെ ഉദാഹരണം. അതായത് നമ്മളിപ്പോ വണ്ടി ഓടിച്ചു പോകുന്നു, വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്ക് ഒരു ചുവപ്പ് ലൈറ്റ് കണ്ടു, വണ്ടി നിർത്തി, ചുവപ്പ് ലൈറ്റ്. അപ്പൊ ആ ചുവപ്പ് ലൈറ്റ് കാണുക എന്ന് പറയുന്നത്, ആ ചുവന്ന പ്രകാശം കാണുക എന്ന് പറയുന്നത് ഞാൻ കാണുന്നു. അതില് സബ്ജക്റ്റീവും ഉണ്ട് ഒബ്ജക്റ്റീവും ഉണ്ട്. മനസ്സിലായോ? ആ റെഡ്നെസ് ഞാൻ കാണുന്നത് വേറെ ആള് കാണുന്നതും തമ്മിൽ വ്യത്യാസം വരാം. ഒരാൾക്കത് കടും ചുവപ്പായി തോന്നാം, മറ്റൊരാൾക്ക് അത്രയും ചുവപ്പായി തോന്നത്തില്ല. അപ്പൊ അതിനെക്കുറിച്ച് എന്റെ ഉള്ളിലുണ്ടാകുന്ന റെഡ്നെസ്സിനെ കുറിച്ചുള്ള എനിക്കുണ്ടാകുന്ന ആ ഫീലിംഗ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. ചുവപ്പ് തന്നെ അത്, അതിൽ പോലും പത്ത് പേര് ഒരാൾ പറയുക അത് കടുത്ത ചുവപ്പാണെന്ന്, ഒരാൾ പറയുക അത്രയും ചുവപ്പില്ല. എന്നാ അവിടെ ഒബ്ജക്റ്റീവായ ഒരു കാര്യമുണ്ട്. ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ പ്രകാശത്തിന്റെ വേവലെന്ത് അളക്കുന്നു, ആ വേവലെന്ത് മനസ്സിലാക്കുന്നു ആ പ്രകാശത്തിന്റെ. അതെന്തുകൊണ്ട്? അത് ഏത് സയന്റിസ്റ്റുകൾ അളന്നു കഴിഞ്ഞാലും അത് മെഷറബിൾ ആണ്, അത് ഒബ്ജക്റ്റീവാണ്, അതിന് വ്യത്യാസം വരത്തില്ല. എല്ലാവരും വേറെ അതിൽ നല്ലൊരു ഉദാഹരണം പറയാം. ഒരു എന്താണ് നോർമൽ പ്രഷറിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കും എന്ന് പറയുന്നു. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. അപ്പോ ഈ ഒരു കാര്യം ഇത് ഒബ്ജക്റ്റീവാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. നോർമൽ പ്രഷറിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ട്? ഇത് മെഷറബിളാണ്, ആർക്ക് വേണം പരിശോധിച്ചു പോകും, മനസ്സിലായോ? അതിൽ സബ്ജക്റ്റീവായിട്ടൊന്നുമില്ല, പൂർണമായിട്ട്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് ഒബ്ജക്റ്റീവാണ്. എന്തുകൊണ്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നു? എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പും എന്റെ എന്നുവെച്ചാൽ അത് മൈൻഡ് ഡിപ്പെൻഡന്റ് അല്ല. മൈൻഡ് മറ്റേ ചുവപ്പെന്ന് പറയുന്ന മൈൻഡ് ഡിപ്പെൻഡന്റ് ആണ്. ചിലർക്ക് കടും ചുവപ്പായി തോന്നും, ചിലർക്ക് കുറച്ച് തോന്നും, വ്യത്യാസം വരും. പക്ഷെ ഇത് മൈൻഡ് ഡിപ്പെൻഡന്റ് അല്ല. എന്തുകൊണ്ട്? ആ ശരിയാണ്, ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നതിന് നമ്മുടെ മനസ്സിന്റെ സഹായം വേണം, അത് ശരിയാണ്. പക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, എന്റെ മനസ്സുണ്ടാകുന്നതിന് മുമ്പും ഭൂമി കറങ്ങിക്കൊണ്ടേയിരുന്നു. ഇനി ഭൂമിയിൽ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യനെ ഉണ്ടായില്ല, അതിനു മുമ്പ് ഭൂമി കറങ്ങിക്കൊണ്ടിരുന്നു. ഇനി ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവൻ ഹൈഡ്രജൻ ബോംബിട്ട് കൊന്നു, ഒരു മനുഷ്യനും ഇല്ല, എന്നാലും ഭൂമി എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ അത് മൈൻഡ് ഡിപ്പെൻഡന്റ് അല്ല, തികച്ചും അത് ഒബ്ജക്റ്റീവായ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്. അത് നമ്മുടെ മൈൻഡിന് അത് ഒബ്സർവ് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട്. 60,000 പെർ അവർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മള് കേൾക്കുന്ന സൗണ്ട് ചില സൗണ്ട് വലിയ നമ്മുടെ ഇതിന്റെ ഒരളവ് പറയാം, അതിന്റെ അപ്പുറത്തോളെ നമ്മൾ അറിയത്തില്ല. സൗണ്ട് അതുകൊണ്ട് നമ്മൾ അറിയുന്ന നമ്മളൊരു ഭൂമി കറങ്ങുന്നതായിട്ട് നമുക്ക് അറിയില്ല. അത് അത് എന്താണ്? അത് അത് അറിയാൻ വയ്യാത്ത കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് റിയാലിറ്റി, മറ്റൊന്ന് ഫാക്ട്. റിയാലിറ്റി, മനസ്സിലായോ? ഇത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നില്ലേ, അതതിന്റെ റിയാലിറ്റിയാണ്. നിങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ആ അത് ഇത്ര അതിന്റെ റൊട്ടേഷൻ പെർ സെക്കൻഡ് എന്നൊക്കെ പറയുന്ന അതിന്റെ ഫാക്ടാണ്. റിയാലിറ്റിയെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെയാണ് ഫാക്ട് എന്ന് പറയുന്നത്. റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കറങ്ങുന്നു, അത് കറങ്ങുന്നു, അതിന് മാറ്റമൊന്നും, അത് മൈൻഡ് ഡിപ്പെൻഡന്റ് അല്ല. അതുകൊണ്ടാണ് അതിനെ റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അത് നമുക്ക് മെഷറബിളാണ്. മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് പല ഫാക്ടുകളും നമ്മൾ കണ്ടെത്തുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഭൂമിയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ആ കറക്കമാണ് നമുക്ക് ഇവിടെ ഭൂമിയിൽ മാഗ്നറ്റിസം അതിനെ നിലനിർത്തുന്നത്. ആ കറക്കമാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ നിലനിർത്തുന്നത്. ആ കറക്കമാണ് ഇവിടെ വായുവിനെ, നമ്മുടെ ഉപയോഗ രീതിയിൽ വായുവിനെ നിർത്തുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത് എന്താണ്? ഇതിനെ സംബന്ധിച്ചുള്ള ഫാക്ടുകളാണ്, അതിനോട് റിലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടെത്തുന്ന യാഥാർത്ഥ്യങ്ങൾ. മറ്റതെന്താണ്? കറങ്ങുന്നു എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ ആ റിയാലിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പല ഫാക്ടുകളും പുറത്തു വരും. അത് രണ്ട് കാര്യങ്ങളാണ്. ഈ പ്രകാശത്തെ സംബന്ധിച്ച് ശബ്ദത്തെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണ്. എന്താണ്, ഇതിലൊക്കെ ഒരു റിയാലിറ്റിയുണ്ട്, ഫാക്ടുമുണ്ട്. ഇനി സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ഇത്തരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഏഹ്, അത് സബ്ജക്റ്റീവാണ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആരാണ്? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒബ്സർവർ. സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒബ്സർവർ ആണ്. അപ്പൊ അപ്പൊ ആ ഒബ്സർവറുടെ എന്താണ് എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്ന സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. അതിനെ കുറിച്ച് നമ്മുടെ ഈ ഇത്തരം അറിവുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ വ്യത്യാസങ്ങളത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇത് മനസ്സിലാക്കി വെക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മൂഢ ആത്മീയതയും കൊണ്ട് നടക്കും, യൂസ്ലെസ്, ആർക്കുപയോഗമില്ലാത്ത. മനസ്സിലായോ? അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് മനസ്സിലാക്കണം. എന്താണ് ആത്മീയത എന്ന് പറയുന്നത്? എന്താണ് എന്താണ് ആത്മീയത എന്ന് പറയുന്നത്? ആരണ്യ ആത്മീയതയെ കുറിച്ച് വിശദീകരിച്ചാണ്. ഞാൻ റിലിജിയനെയൊന്നും ആത്മീയതയെന്ന് പറയുന്നത് പറഞ്ഞില്ലേ? ആത്മീയത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങള് ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ, അതാണ് നിങ്ങളുടെ ആത്മീയത. നിങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ ഇത് തന്നെ ശാസ്ത്രങ്ങളിൽ പറയുന്ന തന്നെ അല്ല, ഞാൻ ഉണ്ടാക്കി പറയുന്ന പുതിയ ആശയമുണ്ടോ? നിങ്ങളുടെ പ്രസന്റ് ലൈഫിൽ നിങ്ങള് സന്തുഷ്ടരാണോ, സംതൃപ്തരാണോ, അതാണ് ആത്മീയത. പിന്നെ മറ്റൊന്ന് എന്താണോ, നിങ്ങൾ നിങ്ങളുടെ പ്രസന്റ് ലൈഫിൽ നിങ്ങൾ നിങ്ങളുടേതായ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, അതാണ് ആത്മീയത. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ. അതൊക്കെ പോട്ടെ, അതൊക്കെ നിങ്ങളുടെ പൊട്ട വേദാന്ത. അതിന്റെ എസൻസ് ആണ് ഞാൻ പറയുന്നത്. മനസ്സിലായ? ഒന്ന് സാറ്റിസ്ഫാക്ഷൻ, മറ്റൊന്ന് എന്താണ് ഫ്രീഡം. എവിടെയുള്ള ലൈഫിലുള്ള മനുഷ്യന്റെ ലൈഫിലുള്ള ഫ്രീഡവും സാറ്റിസ്ഫാക്ഷനും എന്താണ്? അത് ഒരാള് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആത്മീയത. ഇനി ഏത് ശാസ്ത്രം എടുത്ത് വ്യാഖ്യാനിച്ചാലും നിങ്ങൾ രാമാനുജനെയോ രാമാനുജന്റെ അപ്പനെയോ അപ്പന്റെ അപ്പനെയോ ശങ്കരാചാര്യരെയോ ആരെ വ്യാഖ്യാനിച്ചാലും ശരി, അവസാനം ഇവിടെ വന്നിരിക്കും. ആരാ? കൃഷ്ണമൂർത്തിയെയോ മറ്റ് തലതിരിഞ്ഞ ഒരുത്തുണ്ടല്ലോ ഓഷയോ, ഇവരെ ആരെ വ്യാഖ്യാനിച്ചാലും. മനസ്സിലായോ? അവസാനം ഇവിടെ വന്നിരിക്കും. നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രീഡവും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ അതുണ്ടെങ്കിൽ അതാണ് ആത്മീയത. വേറൊന്നും ആത്മീയതയ്ക്ക് അർത്ഥമില്ല. ശരി, ഓക്കെ, നിർത്തി.